ബ്രഹ്മസൂത്ര സാഗര ഭാഷ്യം അധ്യായം 1 പാദം 2 അധികരണം 2 സൂത്രം 9 അത്ത ചരാചര ഗ്രഹണാത് അത്ര അധികരണം കഠവല്യേഷു പഠ്യതേ യസ്യ ബ്രഹ്മ ച ക്ഷത്രം ച ഉഭേ ഭവത ബോധനഃ മൃത്രയസ്യ ഉപസേചനം ക ഇത്ഥാ വേദ യത്ര സ. നമ്മളവിടെ ചർച്ച ചെയ്തതാണ് യസ്യ ബ്രഹ്മക്ഷത്രാദി ജഗത് ബോധനഃ. ബ്രഹ്മക്ഷത്രം, ബ്രഹ്മം ബ്രാഹ്മണൻ, ക്ഷത്രം ക്ഷത്രിയൻ, അത് വ്യാഖ്യാനിക്കുന്നു. ബ്രഹ്മക്ഷത്രാദി എന്ന് പറയുന്നത് ജഗത്തിനെ എടുത്തോളും. ജഗത്തിൽ മനുഷ്യരാണ് മുഖ്യം. ആ മനുഷ്യരിൽ പ്രധാനിയായിരിക്കുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, യസ്യ ബ്രഹ്മച ക്ഷത്രം ച ബ്രഹ്മക്ഷത്രാദി ജഗത്ത് ആർക്കാണോ ഓദനമായിരിക്കുന്നത്, ഭക്ഷണമായിരിക്കുന്നത്, മൃത്യു സർവപ്രാണി മാരകോ അപി യസ്യ ഉപസേചനം ഓദന സംസ്കാരകൃതപ്രായ. മൃത്യു എന്ന് പറയുന്നത് അത് സർവപ്രാണികളെയും ഹിംസിക്കുന്നതാണെങ്കിലും അത് ഉപസേചനം പോലെയാണ്, കറി പോലെയാണ്, ചോറ് കഴിക്കുന്നതിനുള്ള ഒരു കറി പോലെ, അത്രയും നിസ്സാരമാണ് എന്നർത്ഥം. അത് ആർക്കാണോ, അപ്പോൾ ഈ ജഗത്ത് ആർക്കാണോ അന്നമായിരിക്കുന്നത്, മൃത്യു പോലും ആ അന്നത്തിനോട് ചേർക്കുന്ന കറിയായിരിക്കുന്നത്, പദംശമായിരിക്കുന്നത്, സ മൃത്യു ഉപസേചനം സ ആത്ത എല്ലാത്തിനെയും അധിക്കുന്നവൻ, എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ, അത് അറിയാം, എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ എന്ന് വെച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നിനും കാരണക്കാരനായിരിക്കുന്നവൻ ഈശ്വരനാണ് അറിയാം, മറ്റാർക്കും അത് സാധ്യമല്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മക്ഷേത്രങ്ങൾ എന്ന് പറയുന്നവരുകൂടി സമ്പൂർണ്ണ ജഗത്തിനെ എടുക്കുന്നു. അതിൻ്റെ അത്താവായിരിക്കുന്നവനെന്ന് പറയുമ്പോൾ ഈശ്വരൻ, അതുകൂടെ വിശദീകരിക്കുന്നു വ്യാഖ്യാനത്തിൽ. എത്ര ശുദ്ധേ ചെന്മാത്രേ അഭേദ കൽപ്പനയാവർത്തതെ. ആ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ശുദ്ധമായിരിക്കുന്ന ചിത്തൽ അതിനോട് അഭേദമായി വർത്തിക്കുന്നത്. ശുദ്ധമായ ചിത്തിൽ അഭേദമായി വർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ശുദ്ധമായ ചിത്ത് എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്തൃത്വം ഒന്നുമില്ല. ശുദ്ധമായ ചിത്ത് എന്ന് പറയുന്നത് കേവല സ്വരൂപമാണ്. എനിക്ക് അതിനെ പറയാം, അത് നിർഗുണ സ്വരൂപമാണ്. ഇത്തരം ധർമ്മങ്ങളോ കർമ്മങ്ങളോ ഒന്നും അവിടെയില്ല. അങ്ങനെയുള്ള ചിത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതെ അതിനോട് അഭേദമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, അതേ ചിത്ത് തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ഉപാധികളോട് കൂടിയിരിക്കുന്നു. അതാണ് ഈശ്വരൻ. അതാണ് അത്താവായിരിക്കുന്നവൻ എത്ര ശുദ്ധേ ചിന്മാത്രേ അഭേദ കൽപ്പനയാവർത്തത. അതിനും ആധാരമായിരിക്കുന്ന തത്ശുദ്ധം ബ്രഹ്മ, ആ ഈശ്വര സങ്കല്പത്തിനും ആധാരമായിരിക്കുന്ന ശുദ്ധമായ ബ്രഹ്മം, അതിനെ യഥായുദ്ധം എങ്ങനെ ഈശ്വരസ്യ അപി അധിഷ്ഠാനഭൂതം, ഈശ്വരനും സ്വരൂപമായിരിക്കുന്നത് എങ്ങനെയാണോ ജീവന് സ്വരൂപമായിരിക്കുന്നത്, ആ തത്വം അതുപോലെ തന്നെ അത്താവായിരിക്കുന്ന സർവസംഹാരകനായിരിക്കുന്ന ആ ഈശ്വരനും സ്വരൂപമായിരിക്കുന്നു. അതിനെ കഹവേദ, ആരറിയുന്നു? അവിടെ പറയുന്നു, ചിത്തശുദ്ധ്യാദി ഉപായം വിനാ കോപിന ജാനാതി. എന്തുകൊണ്ട് അതിനെ ആരും അറിയുന്നില്ല? പറയുന്നു, ചിത്തശുദ്ധി തുടങ്ങിയ ഉപായങ്ങൾ സാധനകൾ ഇല്ലാതെ തന്നെ ആരും അറിയുന്നില്ല. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതിന്റെ തൊട്ടു മുമ്പിൽ വന്ന് ഇത് 24-ാമത്തെ മന്ത്രമാണ്, 2-ാം അധ്യായത്തിലെ. അതിന് തൊട്ടു മുമ്പിൽ വന്നു, ന അവിരതോ ദുശ്ചരിത ന ശാന്തോ ന സമാഹിത ന ശാന്ത മാനസോ വാപി പ്രജ്ഞാന എന ഏനം അപ്നിയാത്. ഇതിന് തൊട്ടു മുമ്പിൽ വന്ന മന്ത്രമാണ്. ദുശ്ചരിതത്തിൽ നിന്ന് പിന്മാറാത്തവന്, ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാത്തവന് ആണ് നാവിരതോ ദുശ്ചരിത നാശാന്തോ അശാന്തന് അസമാഹിത. സമാഹിതനല്ലാത്തവന്, മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തവന്, നാശാന്ത മനസ്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നവന്, കർമ്മങ്ങളിലും മറ്റും വിക്ഷിപ്തമായിരിക്കുന്നവൻ. ഇവർക്കാർക്കും തന്നെ ഏനം നാപ്നിയാദി, ഇവനെ പ്രാപിക്കാൻ കഴിയത്തില്ല, ബ്രഹ്മതത്വത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് അവനെ പ്രാപിക്കേണ്ടത്? അവിടെ പറഞ്ഞു, പ്രജ്ഞാനേന, പ്രജ്ഞാനം കൊണ്ട്, ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജ്ഞാനം കൊണ്ടാണ് ഇതിനെ പ്രാപിക്കേണ്ടത്. പക്ഷെ അവൻ അതിനുള്ള യോഗ്യതകളില്ലെങ്കിൽ അവനത് പ്രാപിക്കാൻ കഴിയില്ല എന്ന് കഠോപനിഷത്തിൽ പറഞ്ഞതിന് ശേഷമാണ്, തൊട്ടടുത്താണ് ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ചിത്തശുദ്ധ്യാദി ഉപായം വിനാ, അതിനുള്ള യോഗ്യതകളില്ലാതെ ഇതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. അതിനെ പ്രാപിക്കാനും ഒരു ഉപായമേ ഉള്ളൂ, മറ്റു യോഗ്യതകളെല്ലാം വേണം. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ പ്രാപിക്കുന്നതിനുള്ള ഉപായം. മുഖ്യമായ ഉപായം എന്താണ്? പ്രജ്ഞാനം. പ്രജ്ഞാനത്തിലൂടെയാണ് ഈ തത്വത്തെ പ്രാപിക്കേണ്ടത്. പ്രജ്ഞാനത്തിലൂടെയാണ് ഈ തത്വത്തെ അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ആ പ്രജ്ഞാനത്തിലാണ് ഈ തത്വം വെളിപ്പെടേണ്ടത് എന്നവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞു. വേറെ ഉപായങ്ങളൊന്നുമില്ല. മറ്റുപായങ്ങളെല്ലാം മുൻ മന്ത്രത്തിൽ പറഞ്ഞതെല്ലാം എന്താണ്? ഒരുവന് ആ പ്രജ്ഞാനം അവൻ്റെ ഉള്ളിൽ ഉദിക്കുന്നതിനുള്ള യോഗ്യതകളാണ്. ഈ മന്ത്രത്തിൽ അറിയേണ്ടവനായ ഒരുവനെ സൂചിപ്പിക്കുന്നു. ജീവൻ ജ്ഞാനത്തിലൂടെ ഗ്രഹിക്കേണ്ടവൻ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രകരണത്തിൽ സർവം ഖല്ലിതം ബ്രഹ്മ ശാന്ത തജ്ജലാനിധി ശാന്ത ഉപാസീത ചാന്തോക്യത്തിലെ ഭാഗമാണത്. അവിടെ ഉപാസ്യമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ ബ്രഹ്മ ഉപാസനയെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇവിടെ അതല്ല. ഇവിടെ പറഞ്ഞത് പ്രജ്ഞാനേന ഏനം ആപ്നീയ. പ്രജ്ഞാനത്തിലൂടെ അല്ലെങ്കിൽ പ്രജ്ഞാനം കൊണ്ട് പ്രജ്ഞാന സഹായത്താൽ ഈ തത്വത്തെ ഗ്രഹിക്കണം. പ്രാപിക്കുക എന്ന് വെച്ചാൽ ഗ്രഹിക്കുക, ബോധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ജ്ഞാനത്തിലൂടെ ബോധിക്കുന്ന കാര്യമാണ്, ധ്യാനിക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത് ജ്ഞേയമായ ബ്രഹ്മത്തെക്കുറിച്ച്. അതിങ്ങനെ മാറി മാറി വരും. ചിലടത്ത് ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, ചിലടത്ത് ജ്ഞേയമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ അദ്വൈതത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമായിരിക്കുന്നത് ജ്ഞേയബ്രഹ്മമാണ്. പക്ഷേ ആ ജ്ഞേയബ്രഹ്മത്തെ ഇവിടെ അത്ത എന്ന ശബ്ദത്തിലൂടെ ആണ് ഈ മന്ത്രത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മജക്ഷത്രഞ്ച ഉഭയഭവതി ഓദന, രണ്ടും ഓദനമായിരിക്കുന്നവൻ, ജഗത്ത് തന്നെ ഭക്ഷണമായിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ജഗത്തിനെ ഭക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ അവിടെ ചോദിക്കുന്നത് ക എത്ര സ, എവിടെയാണോ അവൻ സ്ഥിതി ചെയ്യുന്നത്, സഹ എത്ര, ആത്താവായിരിക്കുന്ന പുരുഷൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഇത്തം കഹവേദ, അവനെ ആരറിയുന്നു ഇപ്രകാരം എന്നാണ്. അപ്പോ അവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു അത്താവ് എന്ന് പറയുമ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എത്ര ശുദ്ധേ ചിന്മാത്രേ. അങ്ങനെ അപ്പോൾ ജഗത് ഭക്ഷകനായിരിക്കുന്ന ഈശ്വരന്റെ സ്വരൂപം എന്താണ്? അതാണ്, അതറിയണം എന്നാണ്. അത് കേവല ചിത്താണ്, അതാണ് ചിൻ മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ അത് ഉപാധികളെ കൊണ്ട്, അത് ഉപാധികളെ സ്വീകരിച്ച് നിൽക്കുമ്പോൾ ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയ ഉപാധികളോടുകൂടിയിരിക്കുമ്പോൾ അതിനെ ഈശ്വരൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അത് ശുദ്ധേ ചിന് മാത്രേ, കേവലമായ ചിത്ത് മാത്രമാണ്. ആ ശ്രോതാവിൻ്റെ തന്നെ ഉള്ളിൽ സ്ഫുരിക്കുന്ന കേവലമായ ചിത്ത്. മറിച്ചും പറയാം, എന്താണ് സർവത്തിനും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന കേവലമായ ചിത്ത്, അതിനെ ഇവിടെ നിർദ്ദേശിക്കുന്നു നൈ മന്ത്രത്തിൽ. പക്ഷെ അവിടെ നേരിട്ട് ഈ പറയുന്ന രീതിയിലൊന്നും പറഞ്ഞില്ല, അത് വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്. ഇവിടെ പറഞ്ഞത് ഇതിനെല്ലാം ഭക്ഷിക്കുന്നതാണ്. അപ്പൊ നേരിട്ട് പറയാതെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് സംശയം വരുന്നത്. ഇത് ആരെ കുറിച്ചാ പറയുന്നു, ആരായിട്ട് മനസ്സിലാക്കണം? അവിടെയാണ് വിചാരം വേണ്ടി വരുന്നത്. തത്വത്തെ നേരിട്ടാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷെ തത്വത്തെ നേരിട്ട് വെളിപ്പെടുത്തിയാൽ പോരെയെന്ന് ചോദിക്കും, ഇങ്ങനെ എന്തിനാ വളച്ചു കിട്ടി പറയുന്നു. ഇവിടെ ഇപ്പോൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ശുദ്ധ ചിന് മാത്രം എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി, എന്തിന് അത്ത എന്ന് പറയുന്നു. അതിനൂടെ പറഞ്ഞു എന്താണ്, ചിത്തശുദ്ധ്യാദ്യുപായം വിന, ഒരുവന് ആന്തരികമായ യോഗ്യതയില്ലെങ്കിൽ എത്ര നേരിട്ട് വെളിപ്പെടുത്തി പറഞ്ഞാലും ശരി, അവന് വിപരീത ബുദ്ധി ഉണ്ടാകും. ഗുരുവിന്റെ ബോധം അവന്റെ യോഗ്യത അനുസരിച്ചിട്ടാണ്, തത്വത്തെ അനുസരിച്ചിട്ടല്ല. തത്വത്തെ എങ്ങനെ വെളിപ്പെടുത്തിയാലും അവന് വിപരീത ബുദ്ധി ഉണ്ടാകാം, വികല്പങ്ങളുണ്ടാകാം. അപ്പൊ വിചാരം ഇവിടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചും വിചാരം ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ആ ശ്രോതാവ് അവക്താവിലുള്ള ശ്രദ്ധ, വിശ്വാസം ഇതെല്ലാം കൊണ്ട് ഗ്രഹിക്കണം. അവസാനം പറയാറുണ്ടോ, ഗുരുവിൽ ശ്രദ്ധ വേണം, വിശ്വാസം വേണം. അപ്പോൾ ഗുരുവിൽ ശ്രദ്ധയും വിശ്വാസം ഉള്ളവനിലേ ആ തത്വം പ്രകാശിക്കത്തുള്ളൂ എന്ന് പറയാറുണ്ട്. അത് ശരിയാണ്. ഗുരുവിൽ ശ്രദ്ധയും വിശ്വാസവും വേണം. പക്ഷെ ഗുരുവിൽ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടായാലും അവൻ്റെ അന്ധകരണ ദോഷം കൊണ്ട് അവനിൽ വിപരീത ബുദ്ധി ഉണ്ടാകാം, ഭ്രാന്തി ഉണ്ടാകാം. അതുകൊണ്ടാണ് ഒരുവന് ഗുരുവിൽ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടായാലും ഗുരുവിൻ്റെ ഉപദേശത്തെ ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നു. അവനിലിരിക്കുന്ന ദോഷത്തിന് ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗുരു തത്വത്തെയാണ് വെളിപ്പെടുത്തിയത്, പക്ഷെ അവൻ ഗ്രഹിച്ചത് വേറൊന്നിന്. അപ്പോ ശ്രോതാവിൽ ഇത്തരം ദോഷങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം തത്വത്തെ സംബന്ധിച്ചുള്ള വിചാരം കൂടിയേ തീരൂ. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ എന്ത് വേണം, ആ ശ്രോതാവ് ഇത്തരത്തിലുള്ള ചിത്തദോഷങ്ങളൊന്നുമില്ലാതെ അത്യന്തം ശുദ്ധമായ ഹൃദയത്തോടു കൂടിയവനായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഗുരു ശ്രദ്ധ, വിശ്വാസം, ഭക്തി ഇതെല്ലാം സഹജമായി കാണും. ഉപദേശം എന്ന് പറയുന്നത് യാതൊരു മാലിന്യവും കൂടാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ പ്രകാശിക്കും. അവിടെ വിചാരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ അധികാരികളിൽ തന്നെ ബഹുഭൂരിപക്ഷം അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പറയുന്നു ഓരോ സ്ഥലത്തും വിചാരം ചെയ്യുക. അല്ല, ഭാഷകാരൻ ഒരിടത്തും പറയുന്നില്ല. എന്താണ്, ഞാൻ പറയുന്നതിനുള്ള ശ്രദ്ധ കൊണ്ട് എന്നിലുള്ള വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് തത്വബോധം ഉണ്ടാവും, അത് ഒരിടത്തും പറയുന്നില്ല. പിന്നെന്താ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ വിചാരം ചെയ്യുക. എന്തുകൊണ്ട്? നിന്നിലിരിക്കുന്ന ദോഷത്തെ നീ തന്നെ മാറ്റണം. ഇല്ലാത്തടത്തോളം കാലം അവനിലുണ്ടാകുന്ന വിപരീത ബുദ്ധിയാണ്. അങ്ങനെ സർവത്ര സംഭവിക്കുന്നു. ഒരാൾക്ക് ശ്രദ്ധയുണ്ട്, വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായി അവന് യോഗ്യതയില്ലെങ്കിൽ അവനെ വിപരീതമായി ഗ്രഹിക്കും. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ സമീപത്തിൽ തന്നെ ഇരുന്നിട്ടും ഗുരുക്കന്മാരുടെ സേവ ചെയ്തിട്ടും ഗുരുക്കന്മാരുടെ ശ്രദ്ധയും വിശ്വാസവും എല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ ദുർബുദ്ധികളായിപ്പോകും. അങ്ങനെ ഒരുപാട് ദുർബുദ്ധികൾ നമ്മൾ കാണാറുണ്ടല്ലോ. അത് ഇല്ല, അവൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അത് ചെയ്ത് അവൻ ആ യോഗ്യതയെ സമ്പാദിക്കണം എന്നുള്ളത്. അവിടെ ചിലർ സംശയിക്കും അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം സംഭവിക്കത്തില്ലേ. ഇല്ല, ഒരു സംശയവും വേണ്ട. കാരണം അങ്ങനെ അനുഗ്രഹം കൊണ്ട്, കാരണം ഗുരുക്കന്മാരാരെയും നിഗ്രഹിക്കാറില്ലല്ലോ, എല്ലാവരെയും അനുഗ്രഹിക്കാറേ ഉള്ളൂ. നിഗ്രഹബുദ്ധി വരത്തില്ല, അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം കൊണ്ട് ഗുരുവിന്റെ അടുത്ത് നിൽക്കുന്നവൻ പോലും നന്നാകുന്നില്ല. പിന്നെ ദൂരെ നിൽക്കുന്നവന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? അനുഗ്രഹം ഉണ്ടായിട്ടും അവനല്ലാനുള്ള യോഗ്യതയില്ല എന്ന് വെച്ചാൽ അവന് പറയും എന്താണ്, അവൻ അതിന് പാത്രമാകുന്നില്ല എന്ന് പറയും. പാത്രമാകുക എന്ന് പറയുന്ന യോഗ്യത. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗുരുവിന്റെ സേവ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗുരുവിന്റെ പിറകെ നടന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. എന്തുകൊണ്ട്? അവനതിന് പാത്രമാവണം, അവനതിന് യോഗ്യത വരണം. ഇല്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വരെ പോലെ തന്നെ. അപ്പോൾ അതിന് യോഗ്യതയ്ക്ക് വേണ്ടി അവനോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ വിചാരം ചെയ്യുക. അല്ലാതെ പക്ഷികാരം പറയുന്നില്ല, ഞാൻ ഉപദേശിക്കുന്നു, ഉടനെ നിങ്ങൾക്കെല്ലാം ബോധം വരും. അങ്ങനെ പറയുന്നു, അവനോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്, നീ പ്രവർത്തിക്കുക. ഗുരുക്കന്മാരതാണ് പറയുന്നത്, അനുഗ്രഹത്തിന് പ്രാപ്തമാകണമെങ്കിൽ നീ നിന്റെ ജോലി ചെയ്യണം. പക്ഷെ അതിന് തയ്യാറല്ല. അവൻ പറയുന്നത് എനിക്ക് ചെയ്യാനൊന്നുമില്ല, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാവും. ഈ പറയുന്ന വെറും മൂഢതയാണ്. അവനെ ഗുരു വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ ഒക്കത്തിട്ട്, കാരണം സ്വന്തം മൂഢതയെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പരിശ്രമവും അവന്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ, മറിച്ച് അവന്റെ മൂഢതയെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് അവൻ ആവർത്തിക്കുന്നത്. അവന്റെ വിപരീത ബുദ്ധിയെ ദൃഢപ്പെടുത്തുകയാണ് അവനെന്താ പറയുന്നത്, എനിക്കൊന്നും ചെയ്യാനില്ല, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നോളും എന്ന് പറയുമ്പോൾ അത് ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അങ്ങനൊന്നും സംഭവിക്കത്തില്ല. ആദ്യം ആ ഉപദേശം അല്ലെങ്കിൽ അനുഗ്രഹം ഫലവത്താകണമെങ്കിൽ അവൻ പാത്രമായതേ പറ്റൂ. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ തുടങ്ങുന്നിടത്തെല്ലാം അധികാരിത്വം, യോഗ്യത, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ശിഷ്യന്റെ ഭാഗത്തുള്ള പരിശ്രമം വൃഥായി പോവും, അല്ലെങ്കിൽ അവൻ പരിശ്രമിക്കാതിരിക്കും, അല്ലെങ്കിൽ അവന് പരിശ്രമം ആവശ്യമില്ല എന്നുള്ള ധാരണ വരും. കേവലം മൂഢമായ വിശ്വാസം മാത്രം. മൂഢവിശ്വാസം കൊണ്ടൊരു ലാഭം ഉണ്ടാകത്തില്ല. അത് മൂഢവിശ്വാസമാണ്. തനിക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ പ്രത്യേകം പറയുന്നു, ചിത്ത ശുദ്ധ്യാദുപായം വിനാ കോപിന ജാനാതി. അതിന് ഗുരുവിന്റെ അനുഗ്രഹം വേണം, ശ്രുതിയുടെ അനുഗ്രഹം വേണം, ഈശ്വരന്റെ അനുഗ്രഹം വേണം, ഇതെല്ലാം പറയും. പക്ഷെ ഉപായം അധികാരിയുടെ ഭാഗത്ത് വേണം, നല്ല പരിശ്രമം ആവശ്യം. അത്തരം പരിശ്രമങ്ങൾക്ക്, അത്തരം യോഗ്യതകളെ ആശ്രയിക്കുന്നതിന് ഗുരുവിന്റെ അനുഗ്രഹം വേണം, അത് ശരിയാണ്. ഈശ്വരന്റെ അനുഗ്രഹം വേണം, ശുദ്ധിയുടെ അനുഗ്രഹം വേണം, അതെല്ലാ സ്ഥലത്തും ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം സംഭവിക്കേണ്ടത് ശിഷ്യന്റെ ഭാഗത്തുള്ള പരിശ്രമമാണ്. ആ പരിശ്രമം എന്ന് പറയുന്നത് കേവലം മൂഢമായ വിശ്വാസം മാത്രമാണ്. പരിശ്രമിക്കേണ്ട രീതിയിൽ തന്നെ അതാണ് ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നത്. ഇന്ന ഇന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക, മാർഗനിർദ്ദേശം അതിനാണ്. ഗുരു മാർഗനിർദ്ദേശം ചെയ്യുന്ന ആർക്ക്? ഗുരുവിന് വേണ്ടിയാണ്, അല്ല ശിഷ്യർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ, തൻ്റെ മൂഢതയെ മാത്രം അവലംബിച്ചാൽ അവനൊരു രക്ഷയില്ല. അവൻ്റെ ഉള്ളിൽ ഒരിക്കലും വെളിച്ചം കിടക്കത്തില്ല അവനെന്നും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സന്നിധി കഴിയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അവൻ്റെ മൂഢതയെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെങ്ങനെ രക്ഷപ്പെടുന്നു? രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം വരുന്നു, ചിത്തശുദ്ധ്യാദ്വിപായമിന കോപിന ജാനാതി, ആരും തന്നെ ഇത് അറിയുന്നില്ല. അവിടെ എന്ത് വേണ്ടി വരുന്നു? ശിഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള യത്നം ആവശ്യമാണ്. അത് ഇവിടെ നിർദ്ദേശിക്കുന്ന എന്താണ്? വിചാരം. ശ്രുതി ശ്രവിച്ചോണ്ടായിരുന്നു. സ്വാധ്യായം എന്ന് പറയുന്നു വേദാധ്യയനം. അത് വേദാധ്യയനം എല്ലാവരിലും സംഭവിക്കുന്നുണ്ട്. അത് ബ്രഹ്മജിജ്ഞാസ അവിടെ പറഞ്ഞു. എന്തിനു ശേഷം സ്വാധ്യായ അനന്തരം എന്ന് പറഞ്ഞാൽ ശരിയാണ്, സ്വാധ്യായം എല്ലാവരിലും സംഭവിക്കുന്നുണ്ട്, എല്ലാവരും അധ്യയനം ചെയ്യുന്നു. പക്ഷേ തത്വം ബോധിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ അവിടെ? സ്വാധ്യായം എന്ന് പറയുമ്പോൾ അവിടെ ശ്രവണം സംഭവിച്ചു കഴിഞ്ഞു. സ്വാധ്യായത്തിൽ അതാ സംഭവിക്കുന്നു, ശ്രവണം. അപ്പോൾ പിന്നെ അവിടെ എന്ത് വേണം? അർത്ഥവിചാരം. അർത്ഥവിചാരത്തിനോ അതിനുള്ള യോഗ്യതകളെല്ലാം ഉണ്ടായാലേ അവിടെ എത്തത്തുള്ളൂ. അർത്ഥവിചാരത്തിൽ ശ്രദ്ധ വരണ്ട്. അങ്ങനെയുണ്ട്, വേദത്തിൽ ശ്രദ്ധയുണ്ട് ഒരാൾക്ക്. വേദം ദിവ്യമാണ്, അലൗകികമാണ്, ഈശ്വരപ്രോക്തമാണ്. കൊണ്ടുവരവൻ വേദാധ്യയനം ചെയ്യുന്നു, അതിനെ തൻ്റെ കർത്തവ്യമായി കാണുന്നു, ഉപനയനം ചെയ്യുന്നു, വേദാധ്യയനം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ശ്രദ്ധയ്ക്കൊരു കുറവുമില്ല. പക്ഷെ അർത്ഥവിചാരത്തിൽ ശ്രദ്ധ വന്നില്ലെങ്കിൽ അവിടെയും വരണം. അതുകൊണ്ടാണ് ആസ്തികന്മാർക്ക് എല്ലാവർക്കും ഈ തത്വബോധം ഉണ്ടാകാത്ത. ആസ്തികന്മാരാണ്, ആസ്തികനായതുകൊണ്ടാണ് അവൻ വേദാധ്യയനം ചെയ്തത്, വേദത്തിൽ ശ്രദ്ധയുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനുപരിയായിട്ടുള്ള ശ്രദ്ധയില്ല, തത്വത്തിൽ ശ്രദ്ധ വരുന്നു. എന്താ കാരണം? ആസ്തികനുമായി ശ്രദ്ധ വരാത്ത യോഗ്യതയില്ല. അവൻ്റെ മനസ്സ് കാമമോഹിതമാണ്. അവനൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, സ്വർഗാദികളെ കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അവൻ ആ വഴിക്ക് ചിന്തിക്കുന്നു. എന്നോട് പറഞ്ഞു, അശാന്ത മനസ്സോ വാപി. കർമ്മങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് എല്ലാം ചിന്തയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ അവന് പ്രജ്ഞാനം കൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്, ആ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മ ഉപായമാണ്. പക്ഷെ ആ ചിത്തശുദ്ധിയിലൂടെ കർമ്മത്തിൻ്റെ ത്യാഗവും സംഭവിക്കുന്നു. അല്ലെങ്കിൽ അത് ശരിയാകില്ല. കാരണം കർമ്മം അവിടെ വരുമ്പോൾ കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ചും കർമ്മത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചുമുള്ള ചിന്ത സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ ഇത്തരം ചിന്തകൾ മനസ്സും മുഴുകിയിരിക്കുമ്പോൾ എങ്ങനെ ഈ സൂക്ഷ്മമായ തത്വത്തിൽ മനസ്സിന് ഏകാഗ്രപ്പെടാൻ പറ്റും? അസമാഹിത, അവൻ സമാഹിതനല്ലെങ്കിൽ എങ്ങനെ ഈ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റും? അവൻ കർമ്മത്തിൽ അവൻ്റെ മനസ്സ് മുഴുകിയിരുന്നാൽ എങ്ങനെ അവന് സമാഹിതനാകാൻ കഴിയും? ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. തത്വഗ്രഹണം സാധ്യമല്ല. പക്ഷെ ഇന്ന് ആൾക്കാർ പറയും, എന്താണ്, നിങ്ങളീ ലോക വ്യവഹാരങ്ങളിലെല്ലാം മുഴുകിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ആധ്യാത്മികം എന്ന് പറയുന്നതിൻ്റെ കൂടെ പോകുന്നതാണ്. അങ്ങനെ പറഞ്ഞാലേ ആളെ കിട്ടത്തുള്ളൂ. അത് ശരിയാണ്, ആളെ കൂട്ടുന്നതിന് വേണ്ടി അതെല്ലാം പറയാം. പക്ഷെ പരമാർത്ഥം അതൊന്നുമല്ല. എന്തുകൊണ്ട്? അവൻ്റെ മനസ്സ് സമാഹിതമായിരുന്നാലേ ഇവിടെ ഈ പറയുന്ന തത്വം അവൻ്റെ ഉള്ളിൽ പ്രകാശിക്കത്തുള്ളൂ. ബാക്കി ആധ്യാത്മികം എന്നൊക്കെ പറയുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇരുപത്തിനാല് മണിക്കൂറും കർമ്മങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നു. ഒരരമണിക്കൂർ ജപിക്കുക, പ്രാർത്ഥിക്കുക, ഒരരമണിക്കൂർ പൂജിക്കുക, ഉപാസിക്കുക, ഇതെല്ലാം സാധ്യമാകും. അപ്പോൾ അത് സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പറയാം ഒരു ചെറിയൊരാശ്വാസം. ഈ കർമ്മത്തിലെല്ലാം ഒഴുകി മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവന് ചെറിയൊരാശ്വാസമായിട്ട് നമ്മൾ ആധ്യാത്മികത്തെ പുറമെ പറയാം, ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ പോകും, വിടേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഒരു തെറ്റിദ്ധാരണ വരും, ഇത്രയേ ഉള്ളൂ ആധ്യാത്മികം എന്ന് അവൻ ധരിച്ചു പോകും. ഈ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ശാന്തിയാണ് ആധ്യാത്മികത. അതല്ല ഇവിടെ പറയുന്ന തത്വബോധം. ആ തത്വബോധത്തിന് മനസ്സ് സമാഹിതമായാലേ പറ്റും, ഇതിനിടയ്ക്കൂടെ ഒന്നും സാധ്യമല്ല. അതാണ് അവിടെ പറഞ്ഞ അസമാഹിത. സമാഹിതനല്ലയോ? അത് ഓരോരുത്തരും വസ്തുനിഷ്ഠമായി ആത്മനിഷ്ഠമായി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും അവനവന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കുന്നു. മറ്റ് നാനാതരത്തിലുള്ള ചിന്തയാണെങ്കിൽ അവിടെ ഇതിന് ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല. മനസ്സ് ഇതിനായിട്ട് മാറിയാലേ ഇതെന്താണെന്ന് ഉള്ളിൽ വരത്തുള്ളൂ. എന്നുവെച്ചാൽ സ്പഷ്ടമാണ്, കർമ്മത്തിൽ മുഴുകുന്ന മനസ്സിൽ ഒരിക്കലും തത്വം പ്രകാശിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് അതിന് കാരണം? അവിടെ വിചാരം സംഭവിക്കത്തില്ല, തത്വവിചാരം സംഭവിക്കത്തില്ല, അവിടെ വിഷയവിചാരമേ സംഭവിക്കത്തുള്ളൂ. വിഷയത്തിനോട് ഒരുവൻ ഇടപെട്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്തേ പറ്റൂ. കർമ്മത്തിൽ നിൽക്കുന്ന ഒരാളിന് കർമ്മത്തെക്കുറിച്ച് വിചാരം ചെയ്തേ പറ്റൂ, കാരണം ആ കർമ്മത്തിൻ്റെ ജയവും പരാജയവും ലാഭവും നഷ്ടവും എല്ലാം ചിന്തിക്കേണ്ടി വരും, അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അല്ലാതെ കർമ്മം ചെയ്യാൻ കഴിയുമോ? അതിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്താൽ അവന് വിഡ്ഢിയാകും, അവന് അവനെങ്ങനെ സമാഹിതനാകും? ഒന്നും അല്ല. പിന്നെ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നത്. അതൊന്നും മുഖ്യമായ കാര്യങ്ങളല്ല. ഇവിടെ ചിത്തശുദ്ധ്യാദ്യുപായം കൂടിയേ തീരൂ, അതിന് സമാഹിതനായിരിക്കണം, സമാഹിതമായ ബുദ്ധിയോടുകൂടി വിചാരം ചെയ്യണം, ഏകാഗ്രബുദ്ധിയോടുകൂടി വിചാരം ചെയ്യണം, എന്നാലേ അവൻ്റെ ഉള്ളിൽ തത്വം പ്രകാശിക്കുക. അതിനെന്തൊക്കെയാണോ തടസ്സമായി നിൽക്കുന്നത് അതിനെല്ലാം ഉപേക്ഷിക്കണം, അതാണ് ത്യാഗം എന്ന് പറയും. ആ ത്യാഗം കൂടാതെ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെയും ഇവിടെ പറയുന്നത് ഈ വിചാരം ഇത് എന്തിനു വേണ്ടി, എന്താ ഇതിൻ്റെ ഉപയോഗം, ഇതാർക്കു വേണ്ടി, ആരാണിത് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ചയ്ക്ക് വരുന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. പ്രജ്ഞാനം കൊണ്ട് ഇതിനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രജ്ഞാനം അതെങ്ങനെ സംഭവിക്കുന്നു, അതിന് ഉപായമായി വിചാരത്തെ പറയും. അതാരോട്? സ്വാധ്യായം ചെയ്തവനോട്, തത്വത്തെ ശ്രവിച്ചവനോട്. അണുഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിൽ ഇത്ര വലിയ ഭാഷ്യം എഴുതിയത് സ്വാധ്യായത്തിന് ശേഷം അവന് വിചാരം ചെയ്യേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ എന്ത് വേണം? ആ സ്വാധ്യായത്തിൽ തന്നെ അവന് ബോധമുണ്ടാകണം. തത്വമസി തുടങ്ങിയ ശ്രവണം അത് സ്വാധ്യായത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഗുരുമുഖത്ത് നിന്ന് വേദം ശ്രവിക്കുന്നതാണ് സ്വാധ്യായം. അതിനെ സ്വയം അയാൾ അഭ്യസിച്ചുകൊണ്ടിരുന്നാലും അതിന് സ്വാധ്യായം എന്ന് പറയും. പക്ഷെ സ്വാധ്യായ അനന്തരത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വാധ്യായ അനന്തര്യം വിശേഷം, ഇവിടുത്തെ വിശേഷം അതാണ്. എന്നുവെച്ചാൽ പിന്നീട് വേണ്ടി വരുന്ന വിചാരം ഇവിടെ പരമാത്മതത്വത്തെ നിർദ്ദേശിച്ചിട്ടും ബോധിപ്പിച്ചിട്ടും ബോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിന് വീണ്ടും ഇവിടെ വിചാരം ചെയ്യുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഇവിടെ എന്തിനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? അത്താവായിട്ട് അത്ര കശ്ചിത് ഓദന ഉപസേചന സുജിതോ അത്ത പ്രതീയത്തെ കശ്ചിത് അത്ത പ്രതീയത. ഇവിടെ ഒരു അന്നത്തെ അധിക്കുന്നവൻ ഭക്ഷിക്കുന്നവനായ ഒരാളെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ഓദനം ഉപസേചനം എന്ന ശബ്ദങ്ങളിലെ കൂടി ചോറും കറിയും എന്ന് പറഞ്ഞുകൊണ്ട്. ചോറും കറിയും എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ കാണുമല്ലോ, അതാരാണ്? അത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് ഭാഷകാരൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നു ഇതിനെക്കുറിച്ച് ബോധമുള്ള ഒരാളാണ്, നിങ്ങളങ്ങ് സ്വീകരിക്കുക. അങ്ങനെയല്ല, അദ്വൈതത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. നിങ്ങളത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളത് വിചാരം ചെയ്യണം. ഞാൻ പറയുന്നു, എനിക്ക് ബോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കും ബോധിക്കണമെന്ന് പറയുന്നില്ല. ഭക്ഷ്യകാരനത് ബോധിച്ചിരിക്കുകയാണ്, പക്ഷെ എന്നാലും നമ്മളോട് ആവശ്യപ്പെടുന്ന എന്താണ്? നിങ്ങൾക്ക് ബോധിക്കാൻ വേണ്ടി നിങ്ങൾ വിചാരം ചെയ്യുക. യോഗ്യത നിങ്ങളിലാണ് വരേണ്ടത്, എന്നിലല്ല. അതുകൊണ്ട് അവിടെ വിചാരം ചെയ്യുന്നു, തത്രാക്യം അഗ്നി അത്താസ്യ അതുത ജീവ അഥവാ പരമാവേരി സംശയം. ഇവിടെ അത്താവെന്ന് നേരിട്ടല്ലെങ്കിലും സൂചിപ്പിച്ചിരിക്കുന്നതിലൂടെ ഏത് തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത്? അഗ്നിയാണോ, ജീവനെയാണോ, പരമാത്മാവിനെയാണോ? ഘട്ടോപനിഷത്തിൽ ഇതിനു മുമ്പെല്ലാം അഗ്നിയെക്കുറിച്ചാണ് പറയുന്നത്. ലോകാദി അഗ്നിം തമുവാച തസ്മൈ യാഷ്ഠത യാവതീർവ യഥാവ. എന്റെ തൊട്ടുമ്പിലുള്ള ഭാഗങ്ങളിൽ പറയുന്നതാണ് അഗ്നിയെക്കുറിച്ച്. നാചികേത അഗ്നിയെക്കുറിച്ച് അവിടെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് ആ അഗ്നിയാണോ ഇവിടെ? അഗ്നിയുടെ സ്വഭാവം അതാണല്ലോ, അധിക്കുക, ഭക്ഷിക്കുക, സർവഭക്ഷകൻ എന്നല്ലേ അഗ്നിയെ പറയുന്നു. അതാ അതോ ജീവനാണോ ഇവിടെ മരണാനന്തര ഗതിയെക്കുറിച്ച് ചോദിക്കുന്നു. മരിച്ചതിന് ശേഷം ഏയം പ്രേത്തെ വിചികിത്സാ മനുഷ്യ അസ്ഥിത്യവും നായമസ്ഥീതി ചാന്യെ. അവിടെ ജീവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞാണ്. അഥവാ പരമാത്മാ, അതോ ഇനി പരമാത്മാവിനെ കുറിച്ചാണ് ഇത് സംശയം. എന്തുകൊണ്ട് സംശയം വരുന്നു? എന്ത് കേട്ടാലും സംശയം വരുന്നു. ചിലരുടെ സ്വഭാവമാണ് എന്ത് കേട്ടാലും സംശയം വരും, ആര് പറഞ്ഞാലും സംശയം വരും. പക്ഷെ സംശയത്തിനൊരു അർത്ഥിയുണ്ട്, ഒരു അവസാനമുണ്ട്. എവിടെയാണ്? എപ്പോഴാണോ അത് ബോധിക്കുന്നത് പിന്നെ സംശയം വരത്തില്ല. അതുവരെയുള്ള സംശയം സമ്യക് ബോധം അവിടെയാണ് പറയുന്നത്. ഭിദ്യന്തി സർവസംശയാഹ, അത് വരുന്നതുവരെ. അതാണ് പറയുന്നത് വിശേഷ അനവധാരണ. വിശേഷം എന്താണ് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്തത് കൊണ്ട് അവധാരണ നിശ്ചയം, ശരിക്കും ബോധ്യപ്പെടാത്തത് കൊണ്ട്. അങ്ങനെ ബോധ്യപ്പെടാത്തതിനുള്ള യോഗ്യത അവനില്ല. അതുകൊണ്ട് അത് ഒരു ക്ലാസ് ഇരുത്തി 100 പേരെ പഠിപ്പിക്കുന്നു. എന്താണോ സാറ് പഠിപ്പിക്കുന്ന അത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അടുത്തിരിക്കുന്നവന് ബോധ്യപ്പെടുന്നില്ല. എല്ലാവരും കേൾക്കുന്ന ഒരേ രീതിയിൽ, പഠിപ്പിക്കുന്ന എല്ലാവരും ഒരേ രീതിയിൽ. പക്ഷെ ചിലർ എന്തുവരുന്നു, വിശേഷ അവധാരണം സംഭവിക്കുന്നു. ചിലർക്ക് സംഭവിക്കുന്നില്ല. ഇതിനെന്താ കാരണം പറയുന്നത്? പഠിപ്പിക്കുന്ന സാറിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, അവന് യോഗ്യതയില്ല. അതുകൊണ്ട് അവധാരണ സംഭവിക്കുന്നില്ല. അപ്പൊ സ്വാധ്യായത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം കേട്ടതാണ്. സ്വാധ്യായ അഭ്യാസത്തിൽ ഇതെല്ലാം ആവർത്തിച്ചതാണ്. പക്ഷെ ഒന്നും ഉള്ളിൽ തിറയ്ക്കുന്നില്ല. അതിനുപായം ഭാഷ്യകാരം പറയുന്ന എന്താണ്? നിങ്ങളത് വിചാരം ചെയ്യുക. ആത്മവിചാരം, ബ്രഹ്മവിചാരം എല്ലാം പറയുന്ന അതാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിചാരം ഇത്രയും വിപുലമായി പോകുന്നത് അവൻ്റെ മനസ്സിൽ വികല്പങ്ങൾ എത്ര വിപുലമാണോ, അവൻ്റെ ഉള്ളിലെ വിപര്യങ്ങൾ എത്രമാത്രം വിപുലമാണോ, അതിനനുസരിച്ച് വിചാരവും വിപുലമാകും. അല്ലെങ്കിൽ അത്രയും വിചാരത്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോ ഒരാ അധികാരി ഉദ്ദേശിച്ചല്ലോ, ഇത് അനേകം അധികാരികളെ പല തരത്തിലുള്ള അധികാരികളെ ഉദ്ദേശിച്ചിട്ടാണ്, എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലാണ്. നമ്മുടെ വിചാരം ഓരോരുത്തർക്കും എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച്, ചിലർക്ക് അത്രയും വിചാരത്തിന്റെ ആവശ്യം വരത്തില്ല, ചിലർക്ക് അതുകൊണ്ട് മതിയാകാതെ വരും. എന്ന് വെച്ചാൽ ആ തത്വത്തെ ബോധിക്കാൻ കഴിയാതെ വരും. എന്തായാലും അങ്ങനെ ഒരു നിശ്ചയം ഒരുവന്റെ ഉള്ളിൽ വരാത്തത് കൊണ്ടാണ് ഇവിടെ വിചാരം സംഭവിക്കുന്നത്. ത്രയാണാംച അഗ്നി ജീവ പരമാത്മനാം അസ്മിൻ ഗ്രന്ഥേ പ്രശ്ന ഉപന്യാസ ഉപലബ്ധേയെ എന്നൂന്നെണ്ണം. അഗ്നി ജീവൻ പരമാത്മ ഇതിനെല്ലാം ഇവിടെ അസ്മിൻ ഗ്രന്ഥേ ഈ ഉപനിഷത്തിൽ ചോദ്യ സമാധാന ഭാഗങ്ങൾ ഇതെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ട്. അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്, ജീവനെക്കുറിച്ച് പറയുന്നുണ്ട്, പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രശ്നോപന്യാസ ഉപലബ്ധി കിം തവത് പ്രാപ്തം, ശരി എന്തൊക്കെയാണ് ഇവിടെ പ്രാപ്തമാകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അത്താവായി ആരെയൊക്കെ ഗ്രഹിക്കണം. ആദ്യം പറയുന്നു അഗ്നിരത്തേതി അഗ്നി കുത എന്തുകൊണ്ട് അഗ്നിരന്നാഥ ഇതി ശ്രുതി പ്രസിദ്ധ പ്രസിദ്ധിഭ്യാം. അഗ്നി അന്നാഥനാണ്, അന്നത്തെ അടിക്കുന്നവനാണ്. അന്ന് ശ്രുതിയുണ്ട്, പിന്നെ പ്രസിദ്ധിയുണ്ട്, ലോകപ്രസിദ്ധി. എല്ലാവർക്കും അറിയാം മന്യാണ് അഗ്നിയാണ് സർവത്തെയും അധിക്കുന്നവൻ, സർവഭക്ഷകനാണെന്ന്. ഇനി അതല്ലെങ്കിലോ ജീവോ വാത്താസ്യാത്ത ജീവനെ എടുക്കാം. എങ്ങനെ അത് പറയുന്നു? തയോരന്യ പിപ്പലം സ്വാദു അത്തി ഇതി ദർശനാദ് എന്ന് ശ്രുതി തന്നെ പറയുന്നുണ്ട്. രണ്ടുപേരുണ്ട്, രണ്ട് പക്ഷികൾ. അതിലൊരു പക്ഷി ആ പിപ്പലത്തെ കർമ്മഫലത്തെ വളരെ അസ്വാദ്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, മധുരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവന്മാരല്ലാതാണല്ലോ ചെയ്യുന്നത്. ആ ജീവിതം എന്ന് പറയുന്നതിന് അത് തന്നെയാണല്ലോ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തെ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അസ്വാദ്യകരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വാദു അത്തി എന്നത്. അത് അസ്വാദ്യകരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായാലും ശരി ദുഃഖമായാലും ശരി അവനതിനെ വളരെ താല്പര്യപൂർവ്വം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിനെ ഒഴിവാക്കുന്നതിനുള്ള വഴിയെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അതവൻ ചിന്തിക്കുന്നില്ല. ദുഃഖത്തെ പ്രതികൂലമായി അറിയുന്നുണ്ടെങ്കിലും അതിനെ അവൻ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കത്തിടത്തോളം കാലം അവൻ സ്വയം ഒഴിവാക്കാൻ കഴിയാത്തിടത്തോളം കാലം അവൻ അതിനെയും താല്പര്യപൂർവ്വം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്വാദു അത്തി എന്ന് പറഞ്ഞത്. ദുഃഖം വേണ്ടെന്നാഗ്രഹമുണ്ട്, പക്ഷേ ദുഃഖത്തെ അവൻ വിടുന്നില്ല. അതുകൊണ്ടാണ് ഏതൊരു ഉപായം കൊണ്ടാണോ ദുഃഖത്തെ അവൻ അനുഭവിക്കുന്നത് ആ ദുഃഖം പ്രതികൂലമാണെന്നറിഞ്ഞാലും വീണ്ടും അതേ ഉപായത്തെ തന്നെ സ്വീകരിക്കുന്നു, വീണ്ടും അതേ ദുഃഖത്തെ തന്നെ അനുഭവിക്കുന്നു. ദുഃഖത്തിന്റെ നിവൃത്തി ആഗ്രഹിക്കുന്നവൻ പോലും അവനറിയാം ജന്മം ദുഃഖത്തിന് കാരണമാണ്, ദുഃഖം ഹേയമാണ് ഉപേക്ഷിക്കേണ്ടതാണ് അതറിയാം. എന്നാലും അവൻ എന്ത് ചെയ്യുന്നു? ആ ജന്മത്തിന് കാരണമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് വീണ്ടും ദുഃഖത്തെ അനുഭവിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രതികൂലമായ ദുഃഖത്തെ പോലും അവൻ താല്പര്യപൂർവ്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അനുകൂലത്തിൻ്റെ കാര്യം പറയാനുണ്ട്. അനുകൂലമായതവൻ വളരെ സ്വാദോടുകൂടി തന്നെ അനുഭവിക്കുന്നു. ഇതാരാ അനുഭവിക്കുന്നത്? പരമാത്മാവ് കർമ്മഫലഭോക്താവാണോ? അല്ല. അപ്പോൾ പിന്നെ ജീവൻ തന്നെയാണ്. അപ്പോൾ സർവത്തെയും വധിക്കുന്നവനായ ജീവൻ ഭക്ഷിക്കുന്നവനായ ജീവനാണെന്ന് പറഞ്ഞാലോ? അതാണ് ജീവ അത്താശ തയോരന്ന പിപ്പലം സത്വത്തിരി ദർശന. എന്തായാലും എന്താണ് എന്ന പരമാത്മാ? ബ്രഹ്മവും ക്ഷത്രുവും ഓദനമായിരിക്കുന്നത് ഒരിക്കലും പരമാത്മാവിനല്ല. എന്തുകൊണ്ട്? അനശ്നൻ അന്യോ അഭിജാഗശീതി. ഒരുവൻ അവിടെ അവന്റെ പരിപൂർണമായ പ്രകാശത്തിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ അനശ്വനൻ കർമ്മഫലങ്ങളൊന്നുമില്ലാതെ കർമ്മഫലങ്ങളെയൊന്നും അനുഭവിക്കാതെ സ്വയം പ്രകാശനായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കർമ്മബന്ധമില്ലാത്തവൻ, കർമ്മഫലത്തെ അനുഭവിക്കാത്തവൻ ആരാണ്? പരമാത്മാവാണ്. അതും ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രഹ്മക്ഷേത്രങ്ങളുടെ അത്താവായിരിക്കുന്നത് പരമേശ്വരൻ എന്നെങ്ങനെ പറയാൻ പറ്റും? പരമേശ്വരൻ എന്താണ്? ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളിൽ നിന്നെല്ലാം നിത്യമുക്തനാണ്. ഇതി ദർശനാദിത്യവും പ്രാപ്തി ബ്രഹ്മഹ. ഇങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടി വരുമ്പോൾ ഇവിടെ പറയുന്നു, ഭാഷ്യകാരൻ പറയുന്നു, വയം ബ്രഹ്മഹ. ഞാൻ പറഞ്ഞുതരാം ഇവിടെ ആരാണ് അത്താവുന്നത്. എങ്ങനെ അത്താത്ര പരമാത്മാ ഭവിതുമർഹതി? ഇവിടെ പരമാത്മാവ് തന്നെയാണ്, സർവസംഹാരകനായിരിക്കുന്നത്, സർവഭക്ഷകനായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. കുതഹ, എന്തുകൊണ്ട് ചരാചരഗ്രഹണാ? ചരാചരങ്ങളെ ഇവിടെ ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട്. ചരാചരങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്നർത്ഥം. എങ്ങനെ ഇവിടെ ബ്രഹ്മചക്ഷത്രം ച ഉഭയഭവതി ഓദന മൃത്രിയസ്യ ഉപസേചനം എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ ചരാചരമൊന്നും പറഞ്ഞില്ല. പിന്നെ ചരാചരത്തെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ചരാചരം? ഹി സ്ഥാവര ജംഗമം മൃത്യുപസേചനം അദ്വിത്വപ്പെടുത്തിയത്. ഇവിടെ സർവവും ഭക്ഷ്യമാണ്, അദ്യമാണ്, ഭക്ഷിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ സർവവും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ചരാചരങ്ങൾ സ്ഥാവര ജംഗമങ്ങളെല്ലാം എന്ന് കിട്ടുന്നു. സൂര്യ ചന്ദ്രാദികൾ ഉൾപ്പെടെയുള്ള സർവവും എന്നുള്ളത് കിട്ടുന്നു. ചരാചരം ഹി സ്ഥാവര ജംഗമം മൃത്യുപസേചനം ഇഹ അദ്വിത്വന പ്രതീയതേ താദൃശസ്യച അദ്യസ്യന പരമാത്മനോ അന്യ കാട്സ്യേന അത്ത സംഭവതി. ഈ ചരാചര രൂപത്തിലുള്ള സ്ഥാവര ജംഗമങ്ങൾ ഭക്ഷണമായിരിക്കുന്നത് പരമാത്മാവിനല്ലാതെ മറ്റൊരാക്കുവാൻ സാധ്യമല്ല. അതിൻ്റെ പൂർണ്ണമായി ഇതിനെയൊക്കെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, സംഹരിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഈശ്വരനല്ലാതെ ആർക്ക് സാധ്യമാകും? ജീവന് സാധ്യമാകും. പരമാത്മാവ് വികാരജാതം സംഹരൻ സർവം അത്യുപദ്ധ്യതേ. പരമാത്മാവിനെ പറയാം, സർവവും അധിക്കുന്നവൻ. എന്തുകൊണ്ട്? അവൻ സർവത്തെ സംഹരിക്കുന്നു. അതുകൊണ്ട് സർവം അത്തി, സർവത്തെയും ഭക്ഷിക്കുന്നു എന്ന് പറയുന്നു. അനുവിഹ ചരാചര ഗ്രഹണം ഉപലഭ്യത. പക്ഷെ ചരാചരമൊന്നുകൂടെ ഈ മന്ത്രങ്ങളിൽ ഇല്ലല്ലോ. പറയുന്നു, കഥം സിദ്ധവത് ചരാചര ഗ്രഹണ ഹേതുത്വനുപാധിയതേ. പക്ഷെ സൂത്രത്തിൽ ചരാചരം എന്നൊന്നു, അതെങ്ങനെ പറയാൻ പറ്റും? മന്ത്രത്തിലില്ലാത്ത സൂത്രത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അത് സൂത്ര മന്ത്രവ്യാഖ്യാനം എന്നെങ്ങനെ പറയാൻ പറ്റും? അത്ത ചരാചര ഗ്രഹണ എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് മന്ത്രത്തിലില്ല ചരാചരം എന്ന്. കഥം സിദ്ധവത് ചരാചര ഗ്രഹണം ഹേതുത്വനുപാധിയതേ. അതവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അതിനെങ്ങനെ ഹേതുവായി പറയാൻ കഴിയും? നൈഷദോഷ, ദോഷമില്ല. മൃത്യുപസേചനത്വന സർവസ്യ പ്രാണിനി കായസ്യ പ്രതീയമാനത്വ. മൃത്യു തന്നെ ഉപസേചനം എന്ന് പറഞ്ഞപ്പോൾ, മൃത്യുവാണ് ഇവിടുത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് സർവപ്രാണികളും മൃത്യുവിന് വശംവദരായിരിക്കുന്ന സർവപ്രാണികളെയും ഗ്രഹിക്കാം. ഈ സൃഷ്ടിയിൽ എന്താണ് മൃത്യുവിന് അധീനമാകാത്തത്? ഈ ബ്രഹ്മാണ്ടം മുഴുവനും മൃത്യുവിന് അധീനമാണ്. ചരാചരങ്ങളെല്ലാം മൃത്യുവിന് അധീനമാണ്. അതുകൊണ്ടാണ് ചരാചരം എന്ന് പറഞ്ഞത്. മൃത്യുപസേചനത്വന സർവസ്യ പ്രാണി നികായസ്യ പ്രതീയമാനത്വ. സർവപ്രാണി സമൂഹവും ഇവിടെ പ്രതീതമാകുന്നുണ്ട്. ബ്രഹ്മക്ഷത്രയുസ്യ പ്രാധാന്യ പ്രദർശനാർത്ഥത്വത്തെ. ഇവിടെ ബ്രഹ്മക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണി സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രബലമായിരിക്കുന്ന, മുഖ്യമായിരിക്കുന്ന ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിലെ ഓരോ കാലത്തിലെ ഓരോ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഓരോന്നിനും പ്രാധാന്യം വരുന്നു. ഒരു കാലത്തെ ഒരു വ്യവസ്ഥ അനുസരിച്ച് പ്രാണികളിൽ പ്രാധാന്യം വന്നിരിക്കുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നെല്ലാം പറയുന്ന വിഭാഗങ്ങൾക്കാണ്. അതാണ് ബ്രഹ്മക്ഷത്രിയോസ്റ്റ പ്രാധാന്യ പ്രദർശനാർത്ഥത്വം. ബാക്കിയുള്ളതിനെ കാണിക്കുന്നതിന് വേണ്ടി ഇതിനെ കാണിച്ചിരിക്കുന്നു. സർവചരാചരങ്ങളെയും പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെ പ്രദർശിപ്പിച്ചു ഒരു മാതൃകയായിട്ട്. നമ്മൾ സാധാരണ പ്രദർശിപ്പിക്കാറുണ്ടല്ലോ കുറേയധികം സാധനങ്ങളുടെ മാതൃകയായിട്ട് ഒന്നിനെ പ്രദർശിപ്പിക്കും. അങ്ങനെ മാതൃകയായി പറഞ്ഞിരിക്കുകയാണ്, സർവത്തെയും ഗ്രഹിക്കണം, സർവചരാചരങ്ങളുടെയും ആത്താവാണ്. യത്തു പരമാത്മനോപി ന അതൃത്വ സംഭവതി അനശ്വനൻ അന്യോ അഭിജാഗശീതി ദർശനാദി. പക്ഷെ പരമാത്മാവ് എങ്ങനെ അധിക്കും ഭക്ഷിക്കും? എന്തുകൊണ്ട് അനശ്വനൻ അന്യോ അഭിജാഗശീതി എന്ന് പറഞ്ഞിരിക്കുന്നു? ഭക്ഷിക്കാതിരിക്കുന്നു. ഭക്ഷിക്കാതിരിക്കുക മാത്രമല്ല, ഭക്ഷണം ഒന്നും കൂടാതെ കർമ്മഫലാനുഭവം ഒന്നും കൂടാതെ അവൻ സ്വശോഭയിൽ ശോഭിക്കുന്നു. ജീവനെപ്പോലെയല്ല അവനെന്താണ് ഈ വിഷയസംബന്ധം കൊണ്ട് സുഖിയായും ദുഃഖിയായും ഇരിക്കുന്നവന് സ്വന്തം ശോഭയിൽ ശോഭിക്കാൻ കഴിയത്തില്ല. അഗ്നി എന്ന് പറയുന്നത് സ്വന്തം ശോഭയിൽ ശോഭിക്കുന്നു, പക്ഷെ അഗ്നിയുടെ മുമ്പിൽ ഇരിക്കുന്ന പദാർത്ഥങ്ങൾ അവയുടെ ശോഭയിലല്ല ശോഭിക്കുന്നു. അതിന് ശോഭിക്കണമെങ്കിൽ അഗ്നിയുടെ ശോഭയെ ആശ്രയിക്കുന്നു. സ്വയം അവയ്ക്ക് ശോഭിക്കാൻ കഴിയില്ല, കാരണം എന്തുകൊണ്ട്? അവയ്ക്ക് ശോഭയില്ല. അഗ്നി എങ്ങനെയല്ല, അതിന് സ്വയം ഒരു ശോഭയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ്? അനശ്വനൻ അന്യോ അഭിജാഗശീതി, അവൻ ഭക്ഷിക്കാതെ വിഷയങ്ങളെ അനുഭവിക്കാതെ സ്വന്തം ശോഭയിൽ ശോഭിക്കുന്നു എന്നാണ്. സ്വയം പ്രകാശിക്കുന്നു എന്നർത്ഥം. ജീവന്മാരിൽ ഈ പ്രകാശം എവിടുന്നാ വരുന്നത്? ആ വിഷയബന്ധം കൊണ്ടാണ് അവന് പ്രകാശം വരുന്നത്. വിഷയബന്ധമില്ലെങ്കിൽ അവന് പ്രകാശമില്ല. ഉദാഹരണം സുഷുപ്തി. അവൻ ജ്ഞാനസ്വരൂപനാണ്, അവൻ്റെ ഉള്ളിൽ ജ്ഞാനമുണ്ട്, പക്ഷേ സുഷുപ്തിയിൽ എന്താണ് അത്? ജാഗ്രതയിലേതുപോലെ പ്രകാശിക്കുന്നു. ജാഗ്രതയിൽ എന്തുകൊണ്ടാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്? ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്, എന്നിൽ ജ്ഞാനമുണ്ട്, ഞാൻ അറിയുന്നവനാണ്. എന്തുകൊണ്ട്? ഇവിടെ വിഷയസമ്പർക്കം കൊണ്ട്. അപ്പൊ ഈ ജീവന് സ്വന്തം ശോഭയിൽ ശോഭിക്കാൻ കഴിയുന്നില്ല. വിഷയസമ്പർക്കം കൊണ്ട് അവിടെ ബോധം വന്നു, അറിവ് വന്നിട്ട് ആ അറിവ് തന്നിൽ പ്രകടമാകുന്നു, ആ അറിവിൽ അവൻ ശോഭിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അറിവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയം അറിവ് തന്നെ. ഈശ്വരൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തർക്കിംഗന്മാരും മറ്റും പറയും, നിത്യജ്ഞാനവാൻ ഈശ്വര സദാ ജ്ഞാനപ്രകാശത്തിലിരിക്കുന്നു, അഭിജാഗശീതി എന്ന് പറയുന്നു. ജീവനത് പറ്റുന്നില്ല, അതുകൊണ്ടാണ് സുഷുപ്തി അവിടെ പോകുന്നു. പരമാത്മാവിനെന്താണ്? ഇരളില്ല, ജീവന്റെ ഇരൾ അതവിടെ ഇല്ല. സുഷുപ്തി എന്ന് പറയുന്ന അതുകൊണ്ടാണ് പറയുന്നത് ജീവന്റെ ഇരള് എന്ന് വെച്ചാൽ അവിടെ പ്രകാശമില്ല. പ്രകാശമില്ലെങ്കിൽ നമ്മൾ ഇരളെന്നേ വിളിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ പരമാത്മാവ് സ്വയം പ്രകാശിക്കുന്നവനാണെങ്കിൽ അവിടെ എങ്ങനെ അത്രത്വം വരും? അവനെങ്ങനെ ഭക്ഷിക്കും? അതിന് സമാനം പറയുന്നു, അത്ര ഉച്ചത് കർമ്മഫലഭോഗസ്യ പ്രതിഷേധക വേദ ദർശനം തസ്യ സന്നിഹിതത്വ വികാര സംഹാരസ്യ പ്രതിഷേധകം സർവവേദാന്തേഷു സൃഷ്ടി സ്ഥിതി സംഹാര കാരണത്വേന ബ്രഹ്മണ പ്രസിദ്ധത്വ. അത് പ്രത്യേക ശ്രദ്ധ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണോ, സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ചേർന്നാണ്. അത് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കോ പ്രത്യേകിച്ച് പ്രത്യേകിച്ചോ എപ്പോഴും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സൃഷ്ടി, വേറൊരു ഭാഗത്ത്, സ്ഥിതി വേറൊരു ഭാഗത്ത്, സംഭാരം അതെങ്ങനെയാണ് ഈ ജാഗ്രതത്തിലൊരു ജീവന് അനുഭവവേദ്യമായിരിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഒരു ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കുന്നു, മറ്റൊരു ബ്രഹ്മാണ്ഡത്തിൽ സംഹാരം നടക്കുന്നു, വേറൊരു ബ്രഹ്മാണ്ഡത്തിൽ സ്ഥിതി നടക്കുന്നു. ഈ അനന്തമായ ബ്രഹ്മാണ്ഡങ്ങളിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ പര്യായമായി മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവൻ അതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ജീവൻ എന്താണ്? അവന്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അവൻ കാണുന്നത് ഇത് തന്നെയാണ്. ഒരിടത്തുനിന്ന് സൃഷ്ടമായി വരുന്നു, വേറിടത്തുനിന്ന് നിലനിൽക്കുന്നു, വേറിടത്ത് ആവശ്യമായതിന്റെ സംഹാരം നടക്കുന്നു, വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായി വരുന്നു, വൃക്ഷം ഒരിടത്ത് നിലനിൽക്കുന്നു, വേറിടത്ത് ആ വൃക്ഷം തന്നെ നശിച്ചു പോകുന്നു. ഇതുപോലെ ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ജീവന് അറിയുന്നുണ്ട്, അവന്റെ അനുഭവത്തിന് വിഷയമാകുന്നുണ്ട്, പക്ഷെ അപൂർണമായിട്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കർത്താവാകാൻ ജീവന് യാതൊരു യോഗ്യതയില്ല. കാരണം അവന്റെ അനുഭവം ഭാഗികമാണ്. ബ്രഹ്മാണ്ഡ സൃഷ്ടി, ബ്രഹ്മാണ്ഡ സ്ഥിതി, ബ്രഹ്മാണ്ഡ നാശം എന്നവൻ അറിയാൻ പറ്റുന്നില്ല. അവന് എത്രയൊക്കെ പരിശ്രമിച്ചാലും ശരി, അവനെത്ര ബുദ്ധിമാനായാലും ശരി, ജീവൻ അവന്റെ ബുദ്ധി കൊണ്ട് ഇനി എന്തെല്ലാം കണ്ടുപിടിച്ചാലും ശരി, അവന്റെ ഈ ഉപാധികൾ പരിച്ഛിന്നങ്ങളായതുകൊണ്ട് ഈ പരിച്ഛിന്നമായ ഈ ഉപാധികളുടെ സഹായത്തോടുകൂടി പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതിന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അവന് ചെയ്യാൻ പറ്റും എന്താണ്? ഒരു ചെറിയ പാത്രത്തെ ഉണ്ടാക്കാൻ പറ്റും, അതിനെ നശിപ്പിക്കാൻ പറ്റും. അതെവിടെ? ഈ ബ്രഹ്മാണ്ഡം എവിടെ? ഈശ്വര സൃഷ്ടമായതിനെ കുറിച്ച് അവന് പല സങ്കല്പങ്ങളും ഉണ്ടാക്കും, അത് സാധിക്കും. ഈശ്വര സൃഷ്ടമായതെന്തോ അത് തന്റെ സങ്കല്പം കൊണ്ടുവരത്തില്ല. പിന്നെ സ്വപ്നം പോലെ എന്ന് പറയുന്നതോ? സ്വപ്നത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. ആര് ചെയ്യുന്നു? നീയാണോ ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്? നീ അവിടെയില്ല. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുന്ന ഈ അഹംബുദ്ധി അവിടെയുണ്ടോ? ഇല്ല. അത്ര എന്താ അവിടെ? എന്താണ് അത്ര? സ്വയം ജ്യോതിഹി, സ്വയം ജ്യോതിസായ ആ തത്വമാണ് അവിടെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതുപോലെ പരമാത്മാവിൽ ഇത് സംഭവിക്കുന്നു. പരമാത്മാവിൽ അത് സംഭവിക്കുന്നു, ജീവന് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജീവന് തുച്ഛമായി പരിമിതമായി ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്, എനിക്ക് സൃഷ്ടിയുടെ, സ്ഥിതിയുടെ, സംഹാരത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം, ഞാനെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്, എൻ്റെ സങ്കല്പം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് അദ്വൈതമല്ല, ഇത് ശുദ്ധ അസംബന്ധവും വെഡിത്വമാണ്, മൂർഖതയാണ്, ദുരഭിമാനമാണ്. അത് പരമാത്മ ചൈതന്യത്തിൽ തന്നെയാണ് നടക്കുന്നത്. ആ പരമാത്മ സൃഷ്ടിയിൽ താനും ചിലതൊക്കെ ഇടപെടുന്നു, ചെറുതായിട്ട് ചെയ്യുന്നു, അതിനനുസരിച്ചുകൊണ്ട്. ഞാൻ സൂചിയെ സൃഷ്ടിച്ചല്ലോ എന്ന് പറയാം. നീ സൂചി എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? എന്തായിരുന്നു അവിടെ ഉപാദാനം? എന്തായിരുന്നു നിമിത്തം? എന്താണ് അവിടെ സഹകാരികളായിരുന്നത്? ചിന്തിച്ചു കഴിഞ്ഞാൽ തനിക്ക് മനസ്സിലാവും എന്തിൽ നിന്നാണ് ആ സൃഷ്ടി ആരംഭിച്ചത്, എവിടെ അത് തുടങ്ങി. ഇല്ല, അല്ല, ഞാൻ സങ്കല്പിച്ചപ്പോ സൂചി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത്ര അസംബന്ധമാണ്. ഒന്നും നിനക്ക് സങ്കല്പിച്ചൂടെ സൃഷ്ടിക്കാൻ സാധ്യമല്ല, അത് സാധ്യമല്ല. എന്തിന്? ബാഹ്യമായുള്ള കാര്യങ്ങളല്ല, നിന്റെ ഉള്ളിലുള്ള സുഖദുഃഖാദികളെപ്പോലും. എന്തുകൊണ്ട്? ആ സുഖദുഃഖാദികളും ആ അന്ധക്കരണത്തിന്റെ പരിണാമങ്ങളായി പ്രകടമാകുന്നതാണ്. കാലദേശോചിതമായി ആ ആന്തരികമായിരിക്കുന്ന കാമക്രോധാദികളെല്ലാം പരിണാമമായി അത് പരിണമിച്ച് പ്രകടമാകുന്നതാണ്. അതിൽ പോലും കർത്തൃത്വം നടക്കില്ലവിനെയാണോ ഈ ലോകത്തിൻ്റെ കർത്തൃത്വം സങ്കല്പം കൊണ്ട്. ആ സ്വപ്നത്തിൽ സംഭവിച്ചത് സംഭവിക്കും. എന്തുകൊണ്ട്? ആ സ്വപ്നദൃഷ്ടാവ് സ്വയം ജ്യോതിസായ ചൈതന്യമാണ് അവിടെ സംഭവിക്കുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈശ്വരനിൽ സൃഷ്ടി സംഭവിക്കുന്നില്ലെന്നല്ല, അനന്യൻ അനശ്വനൻ അന്യോ അഭിജാഗശീതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത്ര വെച്ചത് കർമ്മഫലഭോഗസ്യ പ്രതിഷേധം, കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അവിടെ തസ്യ സന്നിഹിതത്വം എന്തുകൊണ്ട് അവിടെ അനുനവ് പറഞ്ഞു? ശ്രുതി തന്നെ പറഞ്ഞു, ദ്വാസപർണ സൈജ സഖായു എന്ന് തുടങ്ങി അവിടെ പറഞ്ഞു. സമാനേ വിക്ഷേ പരിശ്വസ്വജാതെ തയോരന്യ പിപ്പലം സദ്വസ്തി അനശ്വനൻ അന്യോ അഭിജാഗശീതി. അത് ശ്രുതി തന്നെ അവിടെ പറഞ്ഞു. ആ സന്ദർഭത്തിൽ എന്താ പറയുന്നത്? കർമ്മഫല ഭോഗത്തെക്കുറിച്ച് പറയുകയാണ്. ഒരാൾ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് ജീവൻ. മറ്റൊരാൾ എന്താണ്? സർവസാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു, ഒരു കർമ്മത്തെയും ഒരു ഫലത്തെയും അനുഭവിക്കുന്നില്ല, അത് ഈശ്വരൻ. ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് കർമ്മഫലഭോഗസ്യ പ്രതിഷേധകം ഏതദ്ദർശനം തസ്യ സന്നിഹിതത്വം. അതാണ് സന്ദർഭം. ഈശ്വരന് കർമ്മഫലമില്ല എന്നാണ് അവിടെ പറഞ്ഞത്. മറിച്ച് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമല്ല എന്നുള്ള പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ്. ജീവൻ എങ്ങനെയാണോ കർമ്മഫല ഭോക്താവായിരിക്കുന്നത്, അതുപോലെ ഈശ്വരൻ കർമ്മഫല ഭോക്താവല്ല. ഈശ്വരൻ എങ്ങനെയാണോ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിരിക്കുന്ന, അതുപോലെ ജീവൻ കർത്താവല്ല. അതാണ് ഇവിടെ പറയുന്നത്, പ്രപഞ്ച കർത്താവല്ല. ഈശ്വരനിൽ കർമ്മഫലഭോക്തൃത്വത്തെ നിഷേധിക്കുന്നു, പക്ഷേ പ്രപഞ്ച കർത്തൃത്വത്തെ അവിടെ ഉറപ്പിക്കുന്നു. ജീവനിൽ കർമ്മഫലഭോക്തൃത്വത്തെ അംഗീകരിക്കുന്നു, പക്ഷെ പ്രപഞ്ച കർത്തൃത്വത്തെ നിഷേധിക്കുന്നു. രണ്ട് സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇന്നെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ട് വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. നമ്മൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പലപ്പോഴും ഇങ്ങനെയാണ്, രണ്ട് സന്ദർഭത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കും, പൊരുത്തക്കേട് വരും, ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളായി മനസ്സിലാക്കുക. എന്നാൽ വികാര സംഹാരസ്യ പ്രതിഷേധകം, വികാരത്തിന്റെ സംഹാരം ഈശ്വരന് സംഭവിക്കില്ല എന്നല്ല പറയുന്നത്, കർമ്മഫല ഉപഭോഗം ഈശ്വരൻ സംഭവിക്കുന്നില്ല. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ അംഗീകരിക്കുമ്പോൾ അവിടെ കർമ്മഫല ഉപഭോഗത്തെ അംഗീകരിക്കേണ്ടി വരില്ലേ? അതിന് സമാനം പറയണില്ല. ഈശ്വരൻ ഈശ്വരനേണ്ടതായ ജോലികളുണ്ട്, സൃഷ്ടി സംഹാരങ്ങളുണ്ട്, അത് ഈശ്വരൻ ചെയ്യും. പിന്നെ ഈശ്വരൻ കർമ്മഫലത്തെ അനുഭവിക്കാൻ പോകുന്നു. അങ്ങനെ വികാര സംഹാരസ്യ പ്രതിഷേധകം സർവവേദാന്തേഷു എല്ലാ ഉപനിഷത്തുകളിലും സൃഷ്ടി സ്ഥിതി സംഹാര കാരണത്വേന ബ്രഹ്മണ പ്രസിദ്ധത്വ, സൃഷ്ടിസ്ഥിതി സംഹാര കാരണമായിട്ട് ബ്രഹ്മം പ്രസിദ്ധമാണ്, അതിന് ബ്രഹ്മത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അല്പജ്ഞനായിരിക്കുന്ന അശക്തനായിരിക്കുന്ന ആ ശ്രോതാവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയല്ല, നീയാണ് സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ്. എന്നാൽ ആ ശ്രോതാവിനെ ചൂണ്ടിക്കാട്ടി തന്നെ പറയുന്നതാണ്, ഏതൊന്നാണോ സൃഷ്ടിത്തി സംഹാര കർത്താവായിരിക്കുന്ന ഐശ്വരന്റെ സ്വരൂപം തന്നെയാണ് നിന്നെ ലഭിക്കുന്നതെന്നും പറയാം. അത് വേറെ. അവിടെ ജീവഭാവത്തെ പരിത്യജിച്ചിട്ട് പരമാർത്ഥ ഭാവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയും. ഇതെല്ലാം സംഭവിക്കുന്ന അവിടെയാണ്. അത് അവൻ ബോധിക്കുകയാണെങ്കിൽ ആ രീതിയിൽ എന്താണ്, ഏതെന്താണോ എൻ്റെ പരമാർത്ഥ സ്വരൂപം അവിടെ തന്നെയാണ് ജീവഭാവത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതെന്നാണോ എൻ്റെ പരമാർത്ഥ സ്വരൂപം അവിടെയാണ് ജീവഭാവത്തിൽ എന്ന് വെച്ചാൽ കർമ്മഫല ഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ പരമാർത്ഥ സ്വരൂപത്തിൽ തന്നെ ഈശ്വരഭാവത്തിൽ സൃഷ്ടിച്ച സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക, ജീവഭാവത്തിൽ വരുമ്പോൾ കർമ്മഫലഭോഗം തത്വം ഒന്ന് തന്നെ, പരമാത്മഭാവത്തിൽ വരുമ്പോൾ സൃഷ്ടിസ്ഥി സംഹാരങ്ങൾ. ആ അർത്ഥത്തിൽ ചിലപ്പോൾ ജീവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, എന്താണ് നീയാണ് സൃഷ്ടിക്കുന്നത്, നീയാണ് സംഭരിക്കുന്നതെന്നെല്ലാം പറയും. പക്ഷെ അവിടെ എൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കണം, നീ എന്ന് പറയുമ്പോൾ പരിച്ഛിന്നനായ ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല, നിന്നിലിരിക്കുന്ന ആ തത്വം, ആ തത്വത്തിലുള്ള വിശിഷ്ടമായ ഉപാധികളോടുകൂടി അത് സംഭവിക്കുന്നു എന്നാണ്. അല്ല, ജീവൻ ഒരിക്കലും തൻ്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടി നടക്കുന്നു എന്നെല്ലാം പറയുന്നു. അതൊക്കെ അസംബന്ധമാണ്, ദുരഭിമാനമാണ്, താൻ ആ സൃഷ്ടിയുടെ ഭാഗമാണ്, തനിക്കതിന് ശേഷിയില്ല എന്നാണ്. തസ്മാത് പരമാത്മയായ അത്താഭൈതു മൃഗേ, അതുകൊണ്ട് ഇവിടെ അത്താവായിരിക്കുന്നത് പരമാത്മാവാണ്. കഠോപനിഷത്തിലെ ഭാഗത്തിൽ നിന്ന് തത്വത്തെ ഗ്രഹിക്കാം. ആ തത്വം പരമാത്മതത്വമാണ്, അതിനിവിടെ സർവഭക്ഷകനായി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ആകുന്നതിനാൽ ദിവ്യമായ വിശിഷ്ടമായ ഉപാധികളും മറ്റും വേണം, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി ഇവിടെ ഈ അധികരണത്തിൽ ഒരു സൂത്രം കൂടി, പ്രകരണാച്ച ഇതശ്ച പരമാത്മയോ ഈ അത്താഭവിതം അർഹത. ഇനി പറയാൻ പോകുന്ന വ്യക്തി കൊണ്ടും ഇവിടെ അത്താവായിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഇത് പരമാത്മാവിനെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പരമാത്മാവിനെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ചില വിശിഷ്ടമായ ധർമ്മങ്ങളോടുകൂടി ഇവിടെ എങ്ങനെയാണോ അതൃത്വം, അതുപോലെയുള്ള വിശിഷ്ടമായ ധർമ്മങ്ങളോടുകൂടി പരമാത്മാവിനെ നിർദ്ദേശിക്കുമ്പോൾ ചില സ്ഥലത്ത് ആ ധർമ്മങ്ങളോടുകൂടി പരമാത്മാവിനെ ധ്യാനിക്കാൻ വേണ്ടിയായിരിക്കും. സർവലോകരക്ഷകൻ എന്ന് നമ്മൾ ഈശ്വരനെ സ്തുതിക്കാറില്ലേ, അത് ഉപാസനയാണ്. ചിലയിടത്ത് അങ്ങനെയല്ല, അങ്ങനെ സർവലോകരക്ഷകനായി നിർദ്ദേശിക്കുമ്പോൾ ആ സർവലോകരക്ഷാ കർത്തൃത്വം എന്നുള്ള ഉപാധി നീക്കിയിട്ട് എന്താണ് അവിടെ പരമാർത്ഥമായിരിക്കുന്ന ഉപാധിയാണോ അതോ ഉപാധി അവലംബിക്കുന്ന ചൈതന്യമാണോ എന്ന് ചിന്തിച്ചിട്ട് ഉപാധിയെ ത്യജിച്ച് ആ തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ അങ്ങനെ ഒരു സന്ദർഭമാണ്. അപ്പോൾ അത് ജ്ഞേയമാണോ ഉപാസ്യമാണോ എന്നുള്ളത് ശ്രോതാവിൻ്റെ അധികാരിത്വത്തെ അനുസരിച്ച് തീരുമാനിക്കാം. ജ്ഞേയമായിരിക്കുന്ന ഒന്നിന് അവന് ധരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഉപാസ്യമോ അവന് ഉപാസിക്കാം. ഉപാസ്യമായി നിർദ്ദേശിക്കുന്ന ഒന്നിൻ്റെ തത്വത്തെ അവന് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ അതവനെ സംബന്ധിച്ച് ഉപാസ്യമല്ല, ജ്ഞേയമാണ്. അതവൻ്റെ തത്വഗ്രഹണ സാമർഥ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ്, അത്താവ് സർവസംഹാരകൻ എന്നെല്ലാം നിർദ്ദേശിച്ചു കഴിഞ്ഞാലും ഇവിടെ അന്യായമായ ബ്രഹ്മമാണ്. വിചാരത്തിലൂടെ അത് ബോധ്യപ്പെട്ടാൽ മതി. എങ്ങനെ? വിചാരത്തിലൂടെ ഉപനിഷത്ത് വാക്യങ്ങളെ അവലംബിച്ചുള്ള വിചാരം. ഉപനിഷത്ത് വാക്യങ്ങളെ അവലംബിച്ചുകൊണ്ട് സ്വന്തം യുക്തിയെ ആശ്രയിച്ചുള്ള വിചാരം. അത് വേണം, വിചാരത്തിന് യുക്തി ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന ബോധ്യം ഇത് ചിലർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലർ പറയും ബുദ്ധിപരമായ ഒരു വിവേചനം അല്ലേ ഇതാകുന്നുള്ളൂ, ഇവിടെ അലൗകികമായ അനുഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് ശരിയാണ്, ഇവിടെ ബുദ്ധിപരമായൊരു വിവേചനം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിനൊരു ഫലമുണ്ടെന്താണോ, അത് കേവലം ബുദ്ധിപരമായ വിവേചനത്തിൽ അവസാനിക്കില്ല. മറ്റുള്ള ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായ വിവേചനത്തിൽ അവസാനിക്കുന്നു, ഇവിടെ അങ്ങനെയല്ല. ഇത് ബുദ്ധിപരമായ വിവേചനം തന്നെയാണ് വിചാരം എന്ന് പറയുന്നത്. തത്വത്തെ സംബന്ധിച്ച് അത് പോരാ, അതിനപ്പുറം അന്യാദൃശ്യമായിട്ടുള്ള എന്ന് വെച്ചാൽ സർവ്വസാധാരണമല്ലാത്തതായ ഒരു ദിവ്യമായ അനുഭവം വേണമെന്നാണ് പറയുന്നത് ചിലർ. ഭാഷകാരൻ പറയുന്നത് ആ ഭാഷയിലല്ല, പറയുന്നത് എന്താണ്, ഇവിടെ വിവേചനം തന്നെയാണത്. പക്ഷേ ഈ വിവേചനം നിങ്ങൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഈ വിവേചനത്തിൻ്റെ പരിണിത ഫലമായി സംഭവിക്കുന്നത് നിശ്ചയാത്മകമായ ബോധം, അതല്ല വേറൊന്നുമല്ല. ആ നിശ്ചയാത്മകമായ ബോധത്തെ ദിവ്യമെന്നോ അലൗകികമെന്നോ പറയാം. പക്ഷേ ദിവ്യമെന്നും അലൗകികമെന്നും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവനകളുമായിട്ട് അതിന് ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഇത് വ്യക്തിനിഷ്ഠമായ ജാഗ്രതയിലെ ബോധമാണ്. അത് വികല്പങ്ങളും വിപര്യങ്ങളും സ്പർശിക്കാത്ത ബോധം എന്നുള്ള നിലയ്ക്കാണ് അതിനെ പറയുന്ന നിശ്ചയാത്മകമായ ബോധം അല്ലെങ്കിൽ ദൃഢമായ ബോധം എന്ന് പറയുന്നത്. അതിനപ്പുറം നമ്മുടെ സങ്കല്പത്തിലോ ഭാവനയ്ക്കോ ഒന്നും വിഷയമാകുന്ന ഒന്നല്ല അത്. നമ്മൾ സങ്കല്പിച്ചു കൂട്ടുന്നതോ ഭാവന ചെയ്യുന്ന ഒന്നുമല്ല. നമ്മൾ സങ്കല്പിക്കുന്ന അലൗകികത്വമോ ദിവ്യത്വമോ ഒന്നും അല്ല അതിനുള്ളത്. എന്തുകൊണ്ടത് സ്വസംവേദ്യമാണ്. സ്വസംവേദ്യമായിരിക്കുന്നില്ല എന്ത് അലൗകികത്വം വരാൻ. അതിനപ്പുറം എന്താ ഒരു ദിവ്യത്വം വരുന്നത്? സ്വയം തന്നെ ദിവ്യമാണ്. അതുകൊണ്ട് അവിടെയും ചിന്തിച്ച് കാടുകയറാനൊന്നും ഇവിടെ ഇല്ല. ഭാവനാലോകത്തിലൂടെ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നത് സ്വസംവേദ്യം സ്വയം ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യം സ്വയം ബോധ്യപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് ഭാവന വരുന്നത്. ആ ഭാവനയെ ദൃഢമായ ഭാവനയാണ് പറയുന്നത് ഉപാസന എന്ന് പറയുന്നു. ബോധ്യപ്പെടുന്നില്ല, അവനെ ധ്യാനിച്ചു നോക്കാം ഏകാഗ്രമായി. എന്ത് മാർഗമാണോ നിർദ്ദേശിക്കുന്ന ആ രീതിയിൽ അത് വേറെ കാര്യമാണ്. ഇവിടെ അതല്ല. ഇവിടെ തത്വത്തെ എങ്ങനെ ബോധിക്കണമെന്ന് പറയുന്നു. ഇവിടെ എന്താണ്? പരമാത്മാ ഏവ യഥാർത്ഥ ഭവിതുമർഹതി യത് കാരണം പ്രകരണം ഇതം പ്രകരണ. അതൊരു മുഖ്യമായ കാര്യമാണ്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിടത്ത് പറഞ്ഞു എന്താണ്? സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത. അവിടെ ഉപാസനയുടെ പ്രകരണമാണ്. ആ സന്ദർഭത്തിൽ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ഉപാസിക്കുക. ഇവിടെ തന്നെ ഇവിടെ എന്താണ്? നചികേതസിനറിയണം എന്താണ് അന്യത്ര ധർമ്മ അന്യത്ര അധർമ്മ. അങ്ങനെയാണ് തുടങ്ങുന്നത് ഉപദേശം. ആ ധർമാധർമ്മങ്ങൾക്ക് അപ്പുറമുള്ളത്, കൃതാകൃതങ്ങൾക്ക് അപ്പുറമുള്ളത്, ആ തത്വം എന്താണത് എന്നെ ഉപദേശിക്കുക, ഞാൻ ബോധിക്കട്ടെ എന്നാവശ്യപ്പെടുന്നു. അപ്പൊ യമന്റെ ഉപദേശത്തിലൂടെ നചികേതസായ ശ്രോതാവ് ബോധിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോ അത് ഇവിടെ പറഞ്ഞു കൊടുത്ത് അത് സർവഭക്ഷകനായിരിക്കുന്ന ആ പരമാത്മതത്വമാണ്, അതാണ് ബോധിക്കേണ്ടത്. അപ്പോ എന്താണ് മൃത്യു? എന്താണ് മൃത്യുവിന്റെ രഹസ്യം? അത് തത്വബോധത്തിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ്. അതാണ് പ്രകരണം. ഏത് കാരണം പ്രകരണം ഇതം പരമാത്മന. അതുകൊണ്ട് ഈ പ്രകരണം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ ബോധത്തെ സംബന്ധിക്കുന്ന പ്രകരണമാണ്. പരമാത്മാവിനെ കുറിച്ച് വിചാരം ചെയ്യുന്ന പ്രകരണമാണ്. പരമാത്മാവിനെ സംബന്ധിച്ചുള്ള വികല്പങ്ങൾ ധാരാളം തൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ വികല്പങ്ങളെ നിവർത്തിക്കുന്നതിന് വിചാരം ആവശ്യമായി വന്നു. അതുകൊണ്ട് അത്തരം ഒരു വിചാരത്തിൻ്റെ പ്രകരണമാണിത്. എന്തുകൊണ്ട്? കാരണം ഇതം പ്രകരണം ഇതം പരമാത്മനല്ല ജായതേം പ്രിയദേവാ വിപശ്ചിത് എന്നാണല്ലോ അവിടെ പറഞ്ഞത്. അത് എന്താണ്? ജനിക്കുന്നു മരിക്കുന്നു അല്ല, ജനിക്കുന്നു മരിക്കുന്നു അല്ല എന്നുള്ളത് പരമാർത്ഥത്തെ കുറിച്ചല്ല, വേറെ ഒന്നിനെ കുറിച്ച് പറയുന്നില്ല. സത്യത്തെ കുറിച്ചല്ല, സത്യത്തിന് മാത്രമല്ല ജനനം മരണങ്ങളില്ലാതെ. അപ്പോൾ ആ സത്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭമാണ്, സത്യത്തെ ബോധിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത്യാദി പ്രകൃത ഗ്രഹണം ച ന്യായം. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടും ഇവിടെ പരമാത്മാവിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. ദുർവിജ്ഞാനത്വം പരമാത്മലിംഗം. പിന്നെ ഇവിടെ പരമാത്മാവിനെയാണ് വെളിപ്പെടുത്തുന്നതെന്നുള്ളതിന് തെളിവാണ് കവേദ. ഇതിൻ്റെ ഈ പരമാർത്ഥമായ സ്വരൂപത്തിൽ അന്ന് പറഞ്ഞു എന്താണ്? ആ പരമാർത്ഥ കേവലമായ ചിത് രൂപത്തിൽ ഈശ്വരൻ്റെയും പരമാർത്ഥ സ്വരൂപമായി എത്ര സഹ സ ആ അത്താവായിരിക്കുന്ന സ്വാഭാവികനായിരിക്കുന്ന ഈശ്വരനും എത്ര എവിടെയാണോ ഏതൊരു ചൈതന്യത്തിനോടാണോ താതാത്മ്യത്തിൽ വർത്തിക്കുന്നത് ആ ചൈതന്യത്തെ, ഏതൊരു ചൈതന്യത്തിൽ നിന്ന് അത് ഭിന്നമല്ലയോ, ഏത് ചൈതന്യത്തോട് അത് ഭിന്നമായിരിക്കുന്നുവോ ആ ചൈതന്യത്തെ എന്നെല്ലാം പറഞ്ഞു വർണ്ണിക്കുന്നത്. അവിടെ എന്തു വരുന്നു? ദുർവിജ്ഞാനത്വം. അവിടെ മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. എവിടെ ആർക്ക് എങ്ങനെ? അതാണ് അവർ പറഞ്ഞത്, ചിത്തശുദ്ധ്യാദി ഉപായങ്ങളെ കൂടാതെ അതിനെ ഗ്രഹിക്കാൻ സാധ്യമില്ല. അതുകൊണ്ടാണ് ദുർവിജ്ഞേയം എന്ന് പറഞ്ഞത്. അത് ദുർവിജ്ഞേയമാണോ അല്ലയോ എന്നെങ്ങനെ തീരുമാനിക്കുന്നു? ഒരുവന് ചിത്തശുദ്ധി തുടങ്ങിയ ഉപായങ്ങളില്ലെങ്കിൽ അത് ദുർവിജ്ഞേയമാണ്. അവന്റെ അന്ധകരണ ശുദ്ധമാണെങ്കിൽ അവിടെ പറയും എന്താണ്? ഇത് സുവിജ്ഞേയമാണ്. നേരെ വിപരീതം. ദുർവിജ്ഞേയത്തിന്റെ നേരെ വിപരീതമാണ് സുവിജ്ഞേയം. അവനതിന് യോഗ്യനാണെങ്കിൽ അവന്റെ ഉള്ളിൽ ഇത് അനായാസമായി പ്രകാശിക്കുമെന്നും പറയും. അവന് യോഗ്യത ഇല്ലെങ്കിൽ ഇത് എത്ര ക്ലേശിച്ചാലും അതിനുള്ളിൽ പ്രകാശിക്കത്തില്ല. അപ്പോൾ അത് ദുർവിജ്ഞേയമായി. അപ്പോൾ പരമാത്മ തത്വത്തെ സംബന്ധിച്ച് അത് പറയാൻ പറ്റും. കാരണം അത് സ്വയം സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ അതിനെ ഗ്രഹിക്കുന്നതിന്, സച്ചിദാനന്ദ രൂപത്തിൽ ഗ്രഹിക്കുന്നതിന് ബുദ്ധിശുദ്ധി ആവശ്യമാണ്. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ എൻ്റെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് അത് ദുർവിജ്ഞേയം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടത് എൻ്റെ ചിത്തത്തിൻ്റെ ശുദ്ധി അപേക്ഷിക്കുന്നില്ല? കാരണം അവിടെ ഞാൻ ഗ്രഹിക്കേണ്ടതായ വിഷയം ശുദ്ധമല്ല. ശുദ്ധമായ വിഷയത്തെ ഗ്രഹിക്കുന്നതിനാണ് ശുദ്ധിയുടെ ആവശ്യമുള്ളത്. ഇതങ്ങനെയല്ല, ഇത് പ്രാപഞ്ചികമായ ഒരു വിഷയമാണ്. അതിന് ഇനി ഏറി വന്നാൽ അവിടെ ആശ്രയിക്കുന്ന എന്തിനാണ്? മനസ്സിൻ്റെ ഏകാഗ്രത. അതിനപ്പുറം ഒരു ശുദ്ധിയെ ആശ്രയിക്കുന്നില്ല. രണ്ടും രണ്ടാണ്. ആത്യന്തികമായി ഒന്നാകുമെങ്കിലും രണ്ടും രണ്ടാണ്. എന്തുകൊണ്ട്? മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ മനസ്സ് രാഗദ്വേഷാദി ദ്വന്ദ്വരഹിതമായി തീരുന്നതാണ്. ഏകാഗ്രത എന്ന് പറയുമ്പോഴോ മനസ്സിന്റെ ഏകാഗ്രമായ ഒരു വിഷയത്തെ ഗ്രഹിക്കുന്നതിനുള്ള കഴിവ്. ഇത് രണ്ടും മനസ്സിൽ ഒന്നിച്ചു ചേരുമ്പോൾ മനസ്സിനെ പറയാം അത് ശുദ്ധമാണ്. ശുദ്ധമാണ് അന്ധകരണം. അവിടെ തത്വം പ്രകാശിക്കും. ആ തത്വം വികല്പങ്ങളെ കൂടാതെ വിപരീതങ്ങളെ കൂടാതെ ഏകരൂപത്തിൽ നിശ്ചയാത്മകമായി പ്രകാശിക്കും. അതാണ് ദൃഢമായ ബോധം. നമ്മളത് ബൃഹദാരണ്യത്തിലും മറ്റും ചർച്ച ചെയ്തതാണ്. അങ്ങനെ എല്ലാം നിർദ്ദേശിക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിനെ സുവിജ്ഞേയമെന്ന് പറയുകയും അതേസമയം അതിനെ ദുർവിജ്ഞയമെന്ന് മറ്റൊരു ഭാഗത്ത് നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ അത് ഈശ്വരതത്വം തന്നെയാണ്. അതിനിവിടെ ഇപ്പോൾ ദുർവിജ്ഞാനത്വത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ. അതുപോലെ നമ്മൾ സുവിജ്ഞാനത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇത് ഗീതാഭാഷ്യത്തിലും ഭാഷ്യകാരൻ പറയുന്നുണ്ട്. പിന്നെ ദുർവിജ്ഞയം എന്ന് പറയുന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നും ധരിച്ചുള്ളത്. അതിനെ മനസ്സിലാക്കുന്നതിനുള്ള അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിൽ അത് ദുർവിജ്ഞയമല്ല. അതില്ലെങ്കിൽ, അതുകൊണ്ടാണല്ലോ ഒരുവന്റെ മനസ്സിൽ ആഗ്രഹം വരുന്നു, ആഗ്രഹത്തോട് ചേർന്നു പ്രയത്നം വരുന്നു. പക്ഷെ പറയുന്നു, ആ പറയുന്നു, എൻ്റെ ബോധം അങ്ങോട്ട് തെളിയുന്നില്ല. ഇത്രയും ആഗ്രഹവും പ്രയത്നവും ഉണ്ടായിരുന്നിട്ടും അവൻ പറയും ഇത് ദുർവിജ്ഞേയമാണ്, ഇത് അത്ര ലളിതമല്ല. ആത്മബോധം എന്ന് പറയുന്നില്ലേ, എന്തുകൊണ്ട്? ആ പറയുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, അവൻ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് അത്യന്ത സൂക്ഷ്മമായിരിക്കുന്നു, പരമാർത്ഥ തത്വത്തെയാണ്. അത്യന്ത സൂക്ഷ്മത്തെ ഗ്രഹിക്കുന്നതിനുള്ള സൂക്ഷ്മത അവൻ്റെ മനസ്സിനില്ല, ആ സ്വച്ഛത അവൻ്റെ മനസ്സിനില്ല. അതുകൊണ്ട് പറയാം അത് ദുർവിജ്ഞേയമാണ്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗവും തത്വബോധത്തെ സംബന്ധിച്ച് യോജിക്കാമെന്നുള്ളതാണ്. അതിലിവിടെ ദുർവിജ്ഞേയത്വത്തെ എടുത്തിട്ട് പറയുന്നു. അതുകൊണ്ട് വന്നാണ് ഇത് പരമാത്മലിംഗം. ഇത് പരമാത്മാവിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതിന് അടയാളമാണ്. അതുകൊണ്ട് അത്താച ചരാചരഗ്രഹണാത് പ്രകരണാശ്ച, അത്താ ചരാചരഗ്രഹണാത് പ്രകരണാശ്ച എന്നുള്ള ഈ രണ്ട് സൂത്രങ്ങളിലൂടെ ഈ അധികരണത്തിൽ, അത്ര അധികരണത്തിൽ, അത്ത എന്ന് പറയുന്ന ഒരു കാരാന്ത ശബ്ദമാണ്, മാതാ പിത എന്നെല്ലാം പറയുന്നത് എന്നാണ് പറയുന്നത്, അത്ര അധികരണമാണ് ഈ അത്ര അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത്. ജ്ഞേയമായ പരമാത്മാവാണ് ഇവിടെ ഈ പ്രകടനത്തെ ചർച്ച ചെയ്ത് പരമാത്മ തത്വത്തെ ബോധിക്കുക. ഇത് ഉപാസനയുണ്ടോ?